Are you? പാൽപായസം, തിരുപ്പതി ലഡു, കോഴിക്കോട് ഹൽവ, എന്താ വേണ്ടേ? മടിക്കേണ്ടെന്നോട് പറഞ്ഞോളൂ. മാമ്പൂ ചൂടിയ മകരം കഴിഞ്ഞു, മണിക്കണ്ണി മാങ്ങയണിഞ്ഞു, കുംഭം മണിക്കണ്ണി മാങ്ങയണിഞ്ഞു. മലരുകൾ പോലെ സുന്ദരി നീയുമുറങ്ങി, സന്ധ്യയ്ക്ക് താമര മലരുകൾ പോലെ സുന്ദരി നീയുമുറങ്ങി. എന്തോരുഷമോ വാടാമലരായി നിൻ സ്നേഹത്തിൻ പൂജയൊരുക്കും. സന്ധ്യയ്ക്ക് താമര മലരുകൾ പോലെ സുന്ദരി നീയുമുറങ്ങി.